നമുക്ക് പുതിയ എഞ്ചുടി ഉണ്ടാക്കി പഠിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഏത് അവസരത്തിൽ പഠിക്കുന്നു, ഏത് പ്രായത്തിലാണ്, ഇതൊക്കെ ഒരു ഘടകമാണ്. പക്ഷെ ഒരാൾ മുതിർന്നു കഴിയുമ്പം ചിന്താപരമായ മേഖലകളിലൊക്കെ വരുമ്പോഴത്തേക്ക് ഒരാൾ പറയുന്നത് അതുപോലെ തന്നെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അതാണ് കറക്റ്റ്. അവർക്ക് ചിന്താപരമായ സ്വാതന്ത്ര്യത്തെ കട്ടിൽ അനുവദിക്കില്ല. അത് തന്നെ പറയുന്നു, എന്തെങ്കിലും മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തനിക്കെതിരെന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ വിചാരിക്കുന്ന എന്താണ്, ഞാനാണ് ശരി, ബാക്കി ഒരാളും എന്റെ അത്രയും ശരിയല്ല എന്നുള്ള ചിന്താഗതിയാണ്. തത്വചിന്താപരമായ കാര്യങ്ങളും ഒരിക്കലും അത് പാടില്ല. എല്ലാവർക്കും അവരവരുടേതായ ശരികൾ കാണും, അത് കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് പല വിഷയങ്ങളിലും. ഇങ്ങനെ നിശ്ചിതമായ ചില വിഷയങ്ങൾ ഒഴികെ, മാത്സ് പോലെയുള്ള ചില കാര്യങ്ങൾ, അതിൽ പോലും ആൾക്കാർക്ക് അവരുടേതായ രീതിയിൽ പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാലും അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ എന്താണ് വ്യക്തമായ, അതും പറയുന്ന ഇതാണ് രണ്ടും രണ്ടും നാലെന്നുള്ളത് അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ വ്യക്തമായ തെളിവുകൾ ഒരാൾക്ക് കിട്ടാമെന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യും. ആത്യന്തികമായ സത്യമൊന്നുമല്ല, നിങ്ങൾക്ക് വ്യക്തമായ തെളിവ് കിട്ടുകയാണെങ്കിൽ ചോദ്യം ചെയ്യും. അപ്പൊ കട്ടിൽ അങ്ങനെയല്ല, ഞാൻ എഴുതി വെച്ചത് നിങ്ങൾ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നു ഇത് അതുപോലെ തന്നെ മനസ്സിലാക്കണം. അതിലൊന്ന് കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ മാറ്റങ്ങൾ വരുത്താനോ നിങ്ങൾക്ക് അവകാശമില്ലാന്ന് പറയുന്നതാണ് കട്ട്. അത് വലിയ അപകടകരമാണ്. എല്ലാവർക്കും ചിന്തയ്ക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് തെറ്റാണെന്ന് തോന്നിയാൽ തെറ്റാണെന്ന് നമുക്ക് പറഞ്ഞാൽ പോരാ, തെളിയിക്കണം. എങ്ങനെ തെളിവ് സഹിതം പറയണം ഇത് ശരിയല്ല, ഇത് അടിസ്ഥാനപരമായി ഇതിൽ തെറ്റണമെന്ന് പറയാൻ കഴിയണം. കഴിഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടി വരും ആരായാലും, കട്ടില്ലാതെ അനുവദിക്കില്ല. അവിടെയാണ് പ്രശ്നം. പിന്നെ ഒരു വലിയ വ്യത്യാസമാണ്. അപ്പൊ ഗുരു അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞു എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കില്ല എന്നല്ല, ഒരാൾ തെറ്റ് ചെയ്തത് ചൂണ്ടിക്കാണിക്കുക, അതങ്ങനെയല്ല ഇങ്ങനെ വേണ്ടത്. പൊതുവെ അംഗീകൃതമായ കാര്യങ്ങളിൽ തെറ്റ് ശരിയൊക്കെ ഉണ്ട്, അത് കാണിക്കും, അത് പാടില്ലെന്നല്ല. അങ്ങനെ ഉണ്ടല്ലോ, രണ്ടും രണ്ടും നാലാണ്. ഒരാൾ അഞ്ചെന്ന് പറഞ്ഞാൽ തെറ്റാണ്, പക്ഷെ ഒരാൾക്ക് അത് അഞ്ചെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാലോ അത് അംഗീകരിക്കുകയും വേണം. ആ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ വെറും അജ്ഞരായ ജനങ്ങളല്ലേ ചുറ്റും കൂടിയിരുന്നത്. ഈ അജ്ഞരായ ജനങ്ങളാകുമ്പോൾ അത് ഗുരുവിനെ സംബന്ധിച്ച് അങ്ങനെ ആകാമായിരുന്നു. പക്ഷേ ഗുരു അങ്ങനെയല്ല മുമ്പോട്ട് പോയത്. അപ്പോൾ അത് ആ ലീഡർഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ചൂഷണമാണ്. ആൾക്കാർ അടുക്കുന്നവൻ്റെയൊക്കെ സമ്പത്ത് ചൂഷണം ചെയ്യുക, അവർ തന്നെ അറിയാതെ എല്ലാം സ്വന്തമാക്കുക, അങ്ങനെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളിന് എൻ്റെ ആവശ്യമില്ലല്ലോ, എൻ്റെ ആവശ്യമില്ല. ഗുരു ആൾക്കാരിൽ നിന്ന് സമ്പത്ത് സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ സ്വീകരിക്കുമ്പം തന്നെ അത് പൊതു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. ആൾക്കാരെ പോയി കണ്ട് പൈസ പിരിച്ചു, പക്ഷെ ആ പിരിച്ച പൈസ എന്ത് ചെയ്തു, വിദ്യാലയം ഉണ്ടാക്കി. അതാണ് എൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ, തനിക്ക് വേണ്ടിയൊന്നും മാറ്റിവെച്ചിട്ട്. കട്ട് ഗുരുക്കന്മാരങ്ങനെയല്ല, തൻ്റെ ആഡംബരത്തിന് വേണ്ടി തൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി, പിന്നെ തൻ്റെ സ്വാധീനം മറ്റ് അധികാര സ്ഥാനങ്ങളിലുള്ള സ്വാധീനം, അതിനൊക്കെ വേണ്ടി പണം ഉപയോഗിക്കും. ഈ പണം ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ സ്വാധീനങ്ങൾ നേടിയെടുക്കും. ഗുരു അങ്ങനെയല്ല ചെയ്ത്, സാധാരണക്കാരന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആ പണം ചെലവാക്കി. അത് ആവശ്യമായിരുന്നു, ഇതിനാരെങ്കിലും നേതൃത്വം കൊടുക്കണം. ഒരു സാമൂഹ്യ നവോത്ഥാനത്തിന് ഒരു നേതൃത്വം എന്ന ആവശ്യമാണ്. ഇന്ന് ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളോ ഇവരാരും ഒന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ദൗത്യം ഗുരു സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്ത്. ഏറ്റെടുത്തതിനു വേണ്ടി അവസാനം വരെ പ്രവർത്തിച്ചു. അപ്പൊ ചെല്ലു പറയും, അങ്ങനെ ആധ്യാത്മികമായ ജീവിതം നയിക്കുന്ന ഒരു പൈസ പിരിക്കാൻ പാടുണ്ടോ? അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടുണ്ടോ? അവരിങ്ങനെ സർവസംഘ പരിത്യാഗിയായി ഒന്നും ആരും നിന്ന് സ്വീകരിക്കാതെ അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ ആധ്യാത്മിക ജീവിതം നടത്താം. പക്ഷെ അതൊരു പ്രാകൃതമായ ജീവിതമാണ്. പഴയകാലത്തുണ്ടായിരുന്ന ഒരു പ്രാകൃത ജീവിതം. ഗുരു ആധുനികനായിരുന്നു, അതുകൊണ്ട് അങ്ങനെയല്ല ജീവിച്ചത്. ഗുരു എന്ത് ചെയ്തു? പണം പിരിച്ചു, കെട്ടിടങ്ങൾ കെട്ടി, എല്ലാം സമൂഹത്തിന് വേണ്ടി. അതാണ് ആധുനികമായ സന്യാസത്തിന്റെ കാഴ്ചപ്പാട്. അതാണ് ഇന്ന് നിങ്ങളിപ്പോ ധർമ്മപ്രചാരണം നടത്തുന്നു. പലരും പറയും ഞാൻ എന്റെ ജീവിതം ധർമ്മപ്രചാരണത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചു എന്നൊക്കെ പറയും. സംഗതി കണ്ടത് തന്നെ, ഈ ധർമ്മപ്രചാരണം നടത്തിയിട്ട് നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്നുള്ള അവിടെ ഒരു ചോദ്യം കൂടെ വരും. നിങ്ങളുടെ സമ്പാദ്യമൊക്കെ എവിടെ പോയി? അതൊക്കെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലാണോ, അതോ അത് സമൂഹത്തിന് വേണ്ടി തന്നെ ചെലവാക്കിയോ? ഈ ഒരു പ്രശ്നം കൂടെ വരും. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെലവാക്കുന്നു? നിങ്ങൾ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് ഗുരുധർമ്മ പ്രചാരണം നടത്തി, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെലവാക്കുന്നു? അപ്പൊ അങ്ങനെ ആണ്. അത് ഗുരു എങ്ങനെ ചെലവാക്കി? വളരെ മാതൃകാപരമായി ഗുരു ചെലവാക്കി. എന്ന് വെച്ചാൽ അങ്ങനെ സമ്പത്ത് കൊണ്ടുവന്നിട്ട് തന്റെ കുടുംബത്തിന് വേണ്ടി വേണമെങ്കിൽ ഗുരുവിന് ചെലവാക്കാമായിരുന്നു, അതുപോലും ചെലവാക്കിയില്ല. കാരണം അതൊരു തെറ്റായ മാതൃകയുണ്ടാക്കും, അതുകൊണ്ടാണ്. തെറ്റായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കും. പിന്നെ ബാക്കി വരുന്നവരുമെല്ലാം എന്ത് ചെയ്യും? ഈ സമ്പത്ത് കൊണ്ടുവന്നിട്ട് സ്വന്തം കുടുംബത്തിൽ ചെലവാക്കും. അതിനകത്തൊരു ചതിയുണ്ട്. എന്താണ് ചതി? നിങ്ങൾ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സമൂഹത്തിനെ സമീപിക്കുമ്പം അവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരുന്ന ആ പ്രസ്ഥാനത്തിന് വേണ്ടി, പ്രസ്ഥാനത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളങ്ങനെ സമ്പത്ത് സ്വീകരിച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കൊണ്ടുവന്ന് ചെലവാക്കുകയാണെങ്കിൽ അത് ആ നിങ്ങൾക്ക് തരുന്നവരോട് കാണിക്കുന്ന ഒരു വഞ്ചനയാണ്. അപ്പൊ അത് ശരിയായ കാര്യമല്ല. അത് ഒരു മാതൃകാപരമായിട്ടാണ് ഗുരു ചെയ്തത്. നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രസ്ഥാനത്തിലൂടെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ട് തരത്തിലും പ്രവർത്തിക്കാൻ പാടില്ല. നിങ്ങളുടെ ബന്ധുക്കളെ, കുടുംബക്കാരെ കൊണ്ടുവന്ന് പ്രസ്ഥാനത്തിൽ തള്ളിക്കയറ്റുക, അത് തെറ്റായ കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതും ഒരു വഞ്ചനയാണ്. എന്തുകൊണ്ട്? അപ്പൊ ചോദിക്കും, ആൾക്കാർ തന്നെ ന്യായീകരിക്കുന്ന എങ്ങനെയാണ്? ആ ആൾക്കാർ പറയുന്ന ഇതാണ്. അപ്പോ നമുക്കെല്ലാവരും തുല്യരല്ലേ? എല്ലാവരും തുല്യരാണെങ്കിൽ നമ്മുടെ കുടുംബക്കാരും അതുപോലെയല്ലേ? അപ്പോ സമൂഹത്തിന് ചെയ്യാമെങ്കിൽ കുടുംബത്തിനും ചെയ്തുകൂടെ എന്ന് വരും. അങ്ങനെ ഒരിക്കലും വരത്തില്ല. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ മമതയും സ്വാർത്ഥതയും വരും, സമൂഹത്തിനോട് നിങ്ങൾക്ക് തോന്നത്തില്ല, അതൊരിക്കലും വരത്തില്ല. അങ്ങനെ നമ്മൾ സാധാരണ മനുഷ്യരാണ്, നിർമ്മമന്മാരോ ഒന്നുമല്ല. അങ്ങനെ നമ്മൾ അഭിനയിക്കുന്നു എന്നേ ഉള്ളൂ, അങ്ങനെയല്ല. നമുക്കും സ്വാർത്ഥതയും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുടുംബക്കാരെയൊക്കെ കൊണ്ടുവന്ന് കയറ്റി കഴിഞ്ഞാൽ അവരോടൊരു മമത കൂടുതലുണ്ടാവും, മറ്റുള്ളവരോട് ഉണ്ടാകുന്ന കൂടുതലും മമതയുണ്ടാവും. സ്വജനപക്ഷപാതം ഉണ്ടാവുമെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് അഴിമതി നടത്താൻ സൗകര്യമാണ്. കുടുംബക്കാർ കീ പോസ്റ്ററുകളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവരെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അഴിമതി നടത്താം. നടത്തിയില്ലെങ്കിലും അങ്ങനെ ഒരു ആരോപണം വരും. നമ്മൾ നടത്തിയില്ലെന്നിരിക്കട്ടെ, മറ്റുള്ളവരുടെ കാഴ്ചയിൽ അവൻ എന്തിനു ഈ നാട്ടിൽ ഒരുപാടുള്ളപ്പോൾ കുടുംബക്കാരനെ കൊണ്ടുവച്ചു, അപ്പോൾ അവന് അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്, വെറുതെ നാറും. അപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിലും അങ്ങനെ ഒരവസരം എന്തിനുണ്ടാകും? അത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ലോകത്ത് കുടുംബക്കാരല്ലാത്ത ലക്ഷക്കണക്കിന് ജനമുള്ളപ്പോൾ പിന്നെ കുടുംബക്കാരായ മൂന്ന് നാല് പേര് തന്നെ എന്തിന്, അവർ മാത്രം എന്തിനു സെലക്ട് ചെയ്യുന്നു? നിങ്ങൾ പറയുന്നു എല്ലാവരും തുല്യരാണ് തന്നെ. എല്ലാവരും തുല്യരാണെങ്കിൽ അതിന് സാധ്യത കൂടുതൽ ആർക്കാണ്? സാധ്യത എന്ന് പറയുന്നത് കൂടുതലും പുറമേ ഉള്ളവർക്കാണല്ലോ, ആ കുടുംബക്കാർക്കല്ല അല്ലേ. പുറമേയുള്ള ജനങ്ങൾ ലക്ഷക്കണക്കിനുണ്ട്, കുടുംബക്കാരെന്ന് പറയുന്നത് നാലോ അഞ്ചോ പേര്. അപ്പം നിങ്ങൾക്ക് സേവിക്കാനുള്ള സാധ്യത കൂടുതലും 99% പുറമേയുള്ള ആൾക്കാരെയാണ്, അല്ല കുടുംബക്കാരെയല്ല. അവർ ജീവിതത്തിൽ അവരേതായ വഴികൾ കണ്ടവർ ജീവിച്ചോട്ടെ. അപ്പോൾ അതൊരു തെറ്റായ പ്രവണതയാണ്. ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവനും കൊണ്ടുവരും ആൾക്കാരെ. അപ്പോൾ അവസാനം ഇതെന്ത് ചെയ്യും? പൊതുസ്ഥാപനങ്ങൾ പല കുടുംബങ്ങൾക്കായി വിഭജിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാവും. എന്നുവെച്ചാൽ സമൂഹത്തിന് പോകേണ്ടത് തിരിച്ചു പോകും. അപ്പോൾ പിന്നെ ആൾക്കാർ മത്സരിക്കും, അഴിമതികൾ കാണിക്കുക. കാരണം എല്ലാവരുടെയും കുടുംബക്കാരുണ്ടല്ലോ, ഓരോരുത്തരും മത്സരിച്ച് അഴിമതി കാണിക്കും. സ്വജനപക്ഷപാതിത്വം വരും. ഇന്നിപ്പോൾ സർക്കാരിലൊക്കെ നടക്കുന്ന അതല്ലേ, അതല്ലേ ചോദ്യം ചെയ്യുന്നതും ഒരുപാട് വഴക്കുകളും കേസുകളും ഒക്കെ നടക്കുന്ന ഇപ്പോൾ കേരളത്തിലൊരു പ്രധാന വിഷയം അതാണ്. വലിയ സമത്വം പറയുന്ന രാഷ്ട്രീയക്കാർ പോലും എന്ത് ചെയ്യുന്നു, അവരെ സ്വജനങ്ങളെ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഓരോ സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവരതിനെ എതിർക്കുന്നു. അപ്പോൾ അവർ പറയുന്ന ഇതാണ്, സ്വജനമായതുകൊണ്ട് എന്താ അവർക്ക് അവകാശമല്ലേ? സ്വജനമായതുകൊണ്ട് അവർക്കുണ്ട്, പക്ഷെ അത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത് പ്രോപ്പർ ചാനലിലൂടെ ആയിരിക്കും. ഒരാളൊരു ജോലിയിൽ പ്രവേശിക്കുന്നു, PSC ടെസ്റ്റ് എഴുതി ആ പരീക്ഷ പാസ്സായി യോഗ്യമായ രീതിയിൽ സർക്കാർ സർവീസിൽ കയറി കഴിഞ്ഞാൽ അതിലാർക്കും ആക്ഷേപം പറയാനില്ല. പക്ഷെ കൃത്രിമമായ ഇന്റർവ്യൂ ബോർഡുണ്ടാക്കി അതിനകത്ത് കൂടുതൽ മാർക്ക് കൊടുത്ത് ഒരാളെ കയറ്റി വയ്ക്കുമ്പോൾ സ്വജനപക്ഷപാതമാണ്. അതിന്ന് സമൂഹം അംഗീകരിക്കുന്ന കാര്യമില്ല. പിന്നെ സന്യാസിമാർ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്നുണ്ട്, ആധ്യാത്മിക പ്രസ്ഥാനത്തിൽ പാടില്ലെന്നാ പറയുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിന്നെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ചോദ്യം ചെയ്യും, പാടില്ല. അതാണ് ഇന്നും കേരളത്തിൽ നടക്കുന്ന ഒരു വലിയൊരു പ്രശ്നം. അവരുടെ ന്യായീകരണം എന്ന് പറയുന്നത് വളരെ എന്താണ്, അതിനുവേണ്ടി ഇവർ ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അത് മേളിലറ്റം മുതൽ താഴെ അറ്റം വരെ നടപ്പിലാക്കും. ഈ മേൽ നേതാക്കന്മാരുടെ ആൾക്കാരൊക്കെ ഉയർന്ന പോസ്റ്റുകളിൽ വരും, ഇനി താഴെ അറ്റം ഒരു തൂപ്പുകാരൻ്റെ പോസ്റ്റ് വരുമ്പോൾ അത് ഏറ്റവും താഴെയുള്ള ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ ആളിന് കൊടുക്കും. അപ്പോൾ അവന് സന്തോഷവും, കാരണം നേതാവിൻ്റെ ആളിന് കിട്ടിയത് തന്നെ തനിക്കും കിട്ടി. ഇങ്ങനെ അടിമുടി സ്വജനപക്ഷപാതത്തെ കൊണ്ടുവരും. മറ്റുള്ളവരെ എതിർത്ത് എതിർത്താനും വലിയ പ്രയോജനമൊന്നുമില്ല, കാരണം അധികാരം കൈയിരിക്കുന്നവർക്കൊന്നും ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. പിന്നെ കോടതി പോകണം, കോടതി ചോദ്യം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ്. അപ്പം ഇതൊക്കെ ഒരു തെറ്റായ പ്രവണതകളാണെന്ന് നമ്മൾ സമൂഹത്തിൽ നിന്ന് കാണുകയും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ അങ്ങനെയുള്ള സ്വജനപക്ഷപാതിത്വത്തിന് ആര് ശ്രമിക്കാതിരിക്കുകയും ചെയ്യുക, ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ തിരുത്തുക, അതിനെ ന്യായീകരിക്കാൻ ഉള്ള യുക്തികളുണ്ടല്ലോ. എന്താണ്, എല്ലാവരും സോമന്മാരല്ലേ, അപ്പം സ്വജനങ്ങളും സോമന്മാരെന്ന് പറയുന്ന കപടയുക്തികൾ. ഉം ആര് ചെയ്താലും ശരിയല്ല. രമണ മഹർഷി എന്ന് തോന്നുന്നു, രമണ മഹർഷി നിങ്ങളെപ്പോലെ ഒരു മഹർഷി തന്നെ, കൂടുതലൊന്നുമില്ല. ആര് ചെയ്താലും അത് തെറ്റ, അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്വയനപക്ഷപാതം ആരുടെ പക്ഷത്തു നിന്ന് വന്നാലും ശരിയല്ല. രമണ മഹർഷി ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അടുത്ത പ്രശ്നമാണ്. എങ്ങനെ സംഭവിച്ചു എന്നുള്ള അതിന്റെ ഡീറ്റെയിൽസ് നമുക്കറിയത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ രമണ മഹർഷി ചെയ്തിട്ടുണ്ടോ അത് ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ഗുരുവിന്റെ ശിഷ്യന്മാര് സന്യാസിമാര് ചെയ്യാൻ പാടില്ല എന്നുകൊണ്ട് ഗുരു അതിനെ അംഗീകരിച്ചിരുന്നില്ല. ഒറ്റ കാരണം കൊണ്ട് ഗുരു കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നും അല്ല ഉണ്ടാക്കിയത്. അതൊരു വലിയ മാതൃകയാണ്. കാരണം അന്നത്തെ കാലഘട്ടത്ത് തന്നെ ഗുരുവിന്റെ പേരിൽ ആൾക്കാർ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഗുരുവിന് കൊടുത്തു. അത് ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് കൊടുത്തത്, അല്ല ശിഷ്യന്മാരെ കണ്ടുകൊണ്ടോ വേറെ ആരെങ്കിലും കണ്ടുകൊണ്ടോ ഈ പ്രസ്ഥാനങ്ങളെ കണ്ടുകൊണ്ടോ ഒന്നും അല്ല കൊടുത്തത്. ഈ സ്വത്ത് മുഴുവൻ കൊടുത്തത് ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ അങ്ങനെ ആ സ്വത്ത് ഗുരുവിന് എന്ത് വേണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വേറെ ആർക്കും ചോദിക്കാൻ പറ്റില്ല, ഇത് എനിക്ക് തന്നാണ്, എനിക്ക് എന്റെ കുടുംബത്തിന് കൊടുക്കാം എന്നൊരു നിലപാട് ഗുരുവിന് എടുക്കാമായിരുന്നു. ആർക്കും ചോദ്യം ചെയ്യാനും പറ്റില്ല. പക്ഷെ ഗുരു അത് ചെയ്തില്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല, നിരുത്സാഹപ്പെടുത്തി. അപ്പൊ അത് ഈ ശിഷ്യന്മാര് അപ്പൊ ഗുരുവിനും പറയാം, മറ്റുള്ളവരെ പോലെയാണ് എന്റെ ബന്ധുവും അല്ലേ എന്ന് നമ്മൾ പറയാൻ സാധ്യതയുള്ള ഒരു ന്യായീകരണമാണ്. ലോകത്തിലെ മറ്റു ജനങ്ങളെ പോലെ തന്നെയാണ് എന്റെ ബന്ധുവും, അപ്പൊ അവരോട് കാണിക്കുന്ന കാരണം എനിക്ക് എന്റെ ബന്ധുക്കളോടും കാണിക്കാം എന്നുള്ള ഒരു കപടയുക്തി ഗുരു പറഞ്ഞു പറഞ്ഞു. ആ അതാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. എന്തുകൊണ്ട് അവരോട് കാരുണ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ കാരുണ്യം ഒരിക്കലും സ്വജനപക്ഷപാതത്വവും അതിലൂടെ അഴിമതിക്കും ഉള്ള കാരുണ്യമായി മാറരുതെന്നാ പറയും. കാരുണ്യം മനസ്സിൽ സൂക്ഷിച്ചോ, എന്താ കുഴപ്പം അല്ലേ? ആ സ്വജനങ്ങൾ എന്നുള്ള പരിഗണന കൊടുക്കരുത്. കൊടുത്താൽ അത് തിരുത്തണം. ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിനെ അനുകരിക്കാനും പാടില്ല. ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും അത് ചെയ്യും, എല്ലാവർക്കും അത് പ്രോത്സാഹനമാകും. അപ്പൊ ചോദിക്കും, അങ്ങനെ ഒരാൾ വന്നു, അയാളുടെ കുടുംബത്തിൽ വലിയ കഷ്ടപ്പാടാണ്, അപ്പോ അങ്ങനെ വരുമ്പോൾ എന്താണ്? അതൊക്കെ ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. ഒരാൾ സന്യാസിയായി വന്നു, അയാളുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉള്ളൂ, അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അയാൾ അവരെ നോക്കാൻ വേറെ ആരുമില്ല. അങ്ങനെ വരുമ്പോൾ അത് സ്വജനപക്ഷപാതം എന്ന് പറയാൻ പറ്റില്ല. അവരെ സംരക്ഷിക്കേണ്ടത് ആ പ്രസ്ഥാനത്തിനാണ്. അങ്ങനെ സ്വജനപക്ഷപാതം പറയില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് അർഹിക്കുന്ന കാര്യമാണ്. മറ്റാരും നോക്കാതില്ലാതെ കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കേണ്ട ജോലി മക്കൾ കാണും. അതല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ഒഴികെ ബന്ധുക്കളെ വിളിച്ചുകൊണ്ടൊന്നും ഉദ്യോഗം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആര് ചെയ്താലും ശരി. അവരെ മുഖത്ത് നോക്കി പറയണം, ഇത് ആവർത്തിക്കരുത്. മറ്റുള്ളവർ അതിനെതിരായ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതും അത്യാവശ്യമാണ്. ചെയ്യാൻ പാടില്ല. പിന്നെ പൊതുജനങ്ങൾ തരുന്ന പൈസ, അത് നമ്മൾ മനസ്സിലാക്കണം. അവർ തരുന്നത് നിങ്ങൾ പൊതുജനങ്ങളെ സമീപിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരിലാണ്. പ്രസ്ഥാനത്തിന്റെ പേരിൽ സമീപിക്കും, പൈസ തരുന്ന പ്രസ്ഥാനത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. ആ പ്രസ്ഥാനത്തിന് വേണ്ടി തരുന്ന പൈസ പ്രസ്ഥാനത്തിന് തന്നെ ചെലവഴിക്കണം. നിങ്ങളുടെ മുഴുവൻ സംരക്ഷണവും പ്രസ്ഥാനം ഏറ്റെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് സ്വന്തമായ സമ്പാദ്യം വേണ്ട? എന്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ ശിവരിയിലെ പല സന്യാസിമാരെയും ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയപ്പോൾ അവർ പുറത്തുപോയി അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പലരും തിരിച്ചും കൊടുക്കുന്നുണ്ട്. തിരിച്ച് ശിവരി വന്നപ്പോൾ പിന്നെ അവരെല്ലാം തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് നിലനിൽക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അത് അങ്ങനെ ഉണ്ടാക്കിയ അവരെല്ലാം തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായാൽ തിരിച്ചു കൊടുക്കണം. ശിവരിയിലെ ധർമ്മസംഘത്തിന്റെ ഒരാളെന്ന് പറയുമ്പോൾ തിരിച്ചു കൊടുത്തേ പറ്റും. പിന്നെ ആൾക്കാർ പുറത്തു പോകേണ്ട സാഹചര്യങ്ങളും ഒഴിവാക്കണം. അപ്പോൾ ഇനി ഒരാൾ ഇവിടെ സന്യാസിയായി വന്നു, അപ്പോൾ അയാൾക്ക് ധർമ്മസംഘത്തിൽ തുടരാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും വളരെ മോശമായ എന്തെങ്കിലും ഒരു പ്രവൃത്തി അയാളിൽ നിന്നുണ്ടായി, അയാളെ ധർമ്മസംഘ അംഗമായി തുടരാൻ അനുവദിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളെ അങ്ങനെ അയാളെ പുറത്താക്കേണ്ടി വന്നാലും അയാളുടെ സംരക്ഷണം ധർമ്മസംഘം തന്നെ ചെയ്യണം. കാരണം അയാൾ മറ്റുള്ളതൊക്കെ ഉപേക്ഷിച്ച് മാർഗത്തിൽ വന്നതാണ്. അപ്പൊ അയാളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും. ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു സംവിധാനം വേണ്ടി വരും. കാരണം ഒരാളും ഇവിടെ നിന്ന് പുറത്തു പോയാൽ പിന്നെ അയാൾ നിരാലംബനും നിസ്സഹായനും ആവാൻ പാടില്ല, അയാളുടെ തെറ്റുകൊണ്ടാണെങ്കിൽ. കാരണം അയാൾ ഇങ്ങനെ വന്നില്ലേ, അയാളിങ്ങനെ ജീവിച്ചല്ലേ. പുറത്താക്കി കഴിഞ്ഞാൽ അവരെ സംരക്ഷണം എന്ന് വെച്ചാൽ അവരുടെ സാമാന്യ അത് നല്ല കാര്യം, അവർ ജീവിക്കാനുള്ള സൗകര്യം. കാരണം അവർ കുറെ കാലം ഇവിടെ പ്രവർത്തിച്ചു, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വന്നു, വന്നു കഴിഞ്ഞാൽ അവരെ പുറത്താക്കുന്ന ഈ തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങളെ കുറിച്ച് ഞാൻ അഭിപ്രായമൊന്നും പറയത്തില്ല. അത് അതെന്തെന്ന് വെച്ചാൽ അത് പൊളിറ്റിക്സ്, ഞാൻ പറയുന്ന പൊളിറ്റിക്സ് അല്ല. അതിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ നമുക്കിപ്പോ അങ്ങനെ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ ദൈനംദിന പൊളിറ്റിക്സ് അല്ല, ഞാൻ പറയുന്ന പൊതുവായ കാര്യങ്ങൾ. അത് ഈ ദൈനംദിന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളാണ്. ആ വ്യക്തിപരമായ കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്നുള്ളതിനൊരു പൊതുധാരണ വേണം, മനസ്സിലായോ? അതൊക്കെ പൊതുധാരണയിൽ പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ പറയണു, പിന്നെ ഇതാ ഇയാൾക്ക് മാനസിക രോഗമുള്ള ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തിരിച്ചു പറയും എനിക്കാണ് മാനസിക രോഗം, പിന്നെ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല, മനസ്സിലായി? ഇതാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീരുമില്ല. അപ്പോൾ പൊതുവായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, അല്ലാതെ നിങ്ങളുടെ ദൈനംദിന പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, എനിക്കത് താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം ഇവിടുത്തെ പൊളിറ്റിക്സ് എന്താണെന്ന് ശരിക്ക് മനസ്സിലാക്കിയ ഒരാളെന്നുള്ള എനിക്ക് എനിക്കത് ലേശം താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ 100-100 കിലോമീറ്റർ അകലെ പോയി താമസിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ താമസിച്ചൂടെ, ആരാ എന്നെ തടയുന്നു? എനിക്കിവിടെ താമസിക്കുന്നതിനൊരു തടസ്സമില്ല. എന്തായാലും നിങ്ങൾക്കൊന്നും അഭിപ്രായ വ്യത്യാസം കാണത്തില്ല, ഞാൻ ഇവിടെ താമസിക്കുന്നതിന്. അപ്പൊ ഞാനിവിടെ എന്തുകൊണ്ട് താമസിക്കുന്നില്ല? 100-100 കിലോമീറ്റർ അകലെ ഞാൻ താമസിക്കുന്നു. ഇവിടുത്തെ ഈ ദൈനംദിന രാഷ്ട്രീയത്തിൽ ഒന്നും എനിക്ക് ഇടപെടാൻ യാതൊരു താല്പര്യമില്ല. അത്തരം ചോദ്യങ്ങൾക്കല്ല ഞാൻ മറുപടി പറയുന്നത്, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പൊതുവായി ഒരു പെരുമാറ്റച്ചട്ടം എല്ലാവർക്കും വേണം, പൊതുവായ ധാരണകൾ വേണം എങ്ങനെ കാര്യങ്ങൾ പോകണമെന്നുള്ളതിനെ കുറിച്ച് സന്യാസിമാർക്ക്. അതാണ് ഞാൻ പറയുന്നത്, അല്ല ഇഷ്യൂ ബേസ്ഡ് ആയിട്ടല്ല പറയും. ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും, എന്തേ, അപ്പോൾ അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതൊക്കെ അത് അപ്പോഴപ്പോഴുള്ള അത് എല്ലാ കാര്യങ്ങളും എന്താണ് കൂടിയാലോചനകളിലൂടെ പരിഹരിക്കേണ്ട കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഭ്രാന്തന്മാരാണെന്ന് പറയുന്ന അർത്ഥമില്ല. അത് ആർക്കും ആരെ കുറിച്ചും പറയാം, അതൊന്നും പരിഹാരമല്ല. അതിന് പ്രശ്നത്തിന് പരിഹാരം അല്ല. പൊതുവായ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റണം, ഇല്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ വേണ്ട, അതുണ്ടാകാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നു. അതിൻ്റെ അർത്ഥം ഉണ്ടെന്നല്ല, ഇല്ലെന്നുമല്ല. ഉണ്ടെങ്കിൽ അത് മാറ്റണം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഒരു പ്രസ്ഥാനമാകുമ്പോൾ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് എന്താണ്, എല്ലാവരും കൂടിയാലോചനകളിലൂടെ പരിഹരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അത് ഇതാണ് ഈ രാഷ്ട്രീയ അനുകരണം എന്ന് പറയുന്നത്. എന്താണ്, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് സാങ്കേതികമായ പരിഹാരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു, അത് രാഷ്ട്രീയ അനുകരണമാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പരസ്പര സംസാരത്തിലൂടെ സൗമ്യമായി സംസാരിച്ച് പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ കയ്യൂക്ക് കാണിച്ചിട്ടോ ഒന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് സൗഹാർദ്ദമായി നമ്മൾ സംസാരിക്കണം. അല്ല, സൗഹാർദ്ദമായി സംസാരിക്കാൻ നമുക്ക് പറ്റാത്ത ആൾവരാണെങ്കിൽ അവർ മാറിയിരിക്കുക, സംസാരിക്കാതിരിക്കുക, അതുമാകാം. അതൊരു വഴിയാണ്. നിങ്ങൾ സൗഹാർദ്ദമായ ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല. കാരണം അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതാണ് ആരെ അഭയമായി സ്വീകരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അഭയമായി നമ്മൾ ഒരാൾ സ്വീകരിക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ലോകത്തിൽ നമ്മളോട് പലരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരം ചെയ്യുന്നവരും കാണും, ഉപദ്രവിക്കുന്നവരും കാണും. അതിൽ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങൾ കാണും, വസ്തുനിഷ്ഠമായ കാര്യങ്ങളും കാണും. വ്യക്തിനിഷ്ഠമെന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് തോന്നുന്നു ഒരാൾ ശരിയല്ല, അതുകൊണ്ട് ഞാൻ അവനോട് ശത്രുത വിചാരിക്കുന്നു. അതാണ് വ്യക്തിനിഷ്ഠം. അത് ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല, എന്റെ തോന്നലായിരിക്കും അവൻ ശരിയല്ല. വസ്തുനിഷ്ഠമെന്ന് പറയുന്നത് എന്താണ്? ശരിക്കും അവൻ എന്തെങ്കിലും ചെയ്തിരിക്കും, അതെന്റെ തോന്നലല്ല. ശരിക്കും അവനെ ഉപദ്രവിക്കാൻ എന്തെങ്കിലും ചെയ്തിരിക്കും, അവൻ അവൻ്റെതായ താല്പര്യങ്ങളുമാണ്. ഇത് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, ഇത് എന്റെ വ്യക്തിനിഷ്ഠമായൊരു കാഴ്ചപ്പാടാണോ വസ്തുനിഷ്ഠമാണോ, ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇത് രണ്ടും കൂടി കുഴഞ്ഞാ പോകുന്നു. ചിലപ്പോൾ നമ്മൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങളും മനസ്സിലാക്കില്ല, ചിലപ്പോൾ വ്യക്തിനിഷ്ഠമായത് അതിനെ തിരിച്ചറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ സഹകരിച്ച് പ്രവർത്തിക്കുന്നിടത്ത് എപ്പോഴും എന്താണ്, ചിലർ നമ്മളെ ഉപകരിക്കും, ചിലർക്ക് നമ്മളെ ഉപദ്രവിക്കും, ഉപകാരവും അപകാരവും ഉണ്ടാകും. അപ്പോൾ അവിടെ ഇപ്പോൾ നമുക്ക് ഉപകാരമാണെങ്കിൽ ശരി, നമുക്ക് പിന്നെ വേറൊന്നും ചെയ്യാനില്ല, നല്ല കാര്യം. ഉപദ്രവമാണെങ്കിലോ, വസ്തുനിഷ്ഠമായ ഒരാൾ നമ്മൾ ഉപദ്രവിക്കുകയാണ്. എന്തിനു വേണ്ടി? ആ വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണ പലരും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ തിരിച്ചറിയുക, പിന്നെ ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുക. അതാണ് ഏറ്റവും നല്ല വഴി. അങ്ങനെ ഒരാൾ അങ്ങനെയും സംഭവിക്കാം. ചിലർക്ക് ചിലപ്പോൾ എന്താണോ, അങ്ങനെ ഒരാളോട് അകാരണമായ പകയും വിദ്വേഷമൊക്കെ തോന്നാം, അല്ലെങ്കിൽ അയാളുടെ സൗകര്യങ്ങളും അസൗകര്യങ്ങളൊക്കെ ചിന്തിച്ച് പകയും വിദ്വേഷമൊക്കെ ഉണ്ടാവും ഒരാൾക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മാന്യമായ അകലം പാലിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്ന് വെച്ചാൽ സംഘർഷം ഉണ്ടാകാത്ത രീതിയിലിരിക്കുക. മറിച്ച് നമ്മളോടൊരാൾ നമുക്ക് ദോഷം ചെയ്തു, ഒരുപാട് ദോഷം ചെയ്തു, ആ വ്യക്തിയോട് ഉള്ളിൽ നിരന്തരം പകയും കൊണ്ട് നടക്കുക, നിരന്തരം പക ഉള്ളി കൊണ്ട് നടക്കുക, അവസരം കിട്ടുന്നിടത്തെല്ലാം കഴുത്തിന് കുത്തിപ്പിടിക്കാൻ ശ്രമിക്കുക, ഇതൊരു തെറ്റായ രീതിയാണ്. ആ കാത്തിരിക്കുകയാണ് ഇവൻ്റെ കഴുത്തിന് എപ്പോഴാ കുത്തിപ്പിടിക്കാൻ പറ്റും, തെറ്റായ രീതിയാണ് അത്. നമ്മുടെ ഞാനീ പറയുന്നതെന്ന് പറഞ്ഞ് നിർത്തിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ശരിയാണോ? ആ, അതാ പറയുന്നത്. അതായത് ആരെയും കഴുത്തിന് കുത്തിപ്പിടിക്കാൻ, അതല്ല അതിൻ്റെ പരിഹാരം. നമുക്ക് അങ്ങനെ ഒരാൾ എന്താണ് ഉപദ്രവിക്കുന്നതെന്ന് തോന്നിയാൽ നമ്മളൊരു മാന്യമായ അകലം പാലിച്ച് നിൽക്കുക. അധികം നമ്മൾ എന്താണ് അതെന്തിനു വേണ്ടിയിട്ട്? ഒരു സംഘർഷത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം മാറിപ്പോവുക. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മുടെ ഉള്ളിൽ പക വിദ്വേഷം ഇതിങ്ങനെ വളർത്തി വളർത്തി കൊണ്ടുവന്ന നമ്മുടെ മനസ്സിന് അസ്വസ്ഥമാകും, നമുക്ക് സ്വയം ഇരിക്കപ്പുറതിയില്ലാതെയാവും. ഇതാ സംഭവിക്കുന്നു. അല്ല, ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല. ചിലപ്പോൾ നമ്മൾക്ക് ശക്തി ഉണ്ടെങ്കിൽ അയാൾ ഉപദ്രവിക്കാൻ പറ്റും, കഴുത്തി കൊത്തിപ്പിടിക്കാൻ പറ്റും, അടിക്കാൻ പറ്റും, തൻ്റെ സാമർഥ്യം പ്രകടിപ്പിക്കാൻ പറ്റും. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? അസ്വസ്ഥനാകും. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പം ഒരു കാരണവശാലും ശരി, നമ്മളോട് ഇനി ആരൊക്കെ എന്തൊക്കെ ഉപദ്രവം ചെയ്താലും ശരി, ആ ഉപദ്രവത്തെക്കുറിച്ച് നമ്മൾ ബോധവാനായിരിക്കണം, തീർച്ചയായിട്ടും വേണം. ആ ബോധവാനായിരിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും നമ്മൾ അങ്ങനെ ഒരു സംഘർഷം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സംഘർഷത്തിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക, മാറി നിൽക്കുക. അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, തീർച്ചയായിട്ടും. കാരണം ഈ സ്വയരക്ഷ എന്ന് പറയുന്നത് അവനവൻ തന്നെ ചെയ്യേണ്ടതാണ്. വേറെ ആരും നമ്മളെ രക്ഷിക്കാൻ വരത്തില്ല. അവനവന്റെ രക്ഷ എപ്പോഴും അവനവന്റെ കയ്യിൽ തന്നെ ആയിരിക്കുന്നു, വേറെ ആരുടെയും കയ്യിലല്ല. സ്വയരക്ഷ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു സംഭവമാണ്. അപ്പോൾ സാഹചര്യങ്ങൾ അപകടകരമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വയരക്ഷ നമ്മൾ തന്നെ ചെയ്യണം. അതിന് ഏറ്റവും നല്ല വഴി എന്താണ്? ആ വ്യക്തിയിൽ നിന്നും നമ്മൾ ഒരകലം പാലിക്കുക, കഴിയുന്നത്ര സേഫായ ഒരകലം. വഴിയിൽ വെച്ച് ഒരു കുത്താൻ വരുന്ന കാളയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് അകലം പാലിക്കുക എന്നുള്ളതാണ്. പേപ്പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അകലം പാലിക്കുക. പറ്റുമെങ്കിൽ തെങ്ങി കയറുക, പറ്റിയില്ലെങ്കിലും വലിഞ്ഞു കയറുക. നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല. മറിച്ച് നമ്മളെ ഒരാൾ ആക്രമിക്കുന്നു, നമ്മൾ നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ഏറ്റുമുട്ടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അസ്വസ്ഥമാകും. അപ്പോൾ പക മനസ്സിൽ സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഒരാൾ പക ഒരാളുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നു എന്നിരിക്കട്ടെ, ആരെങ്കിലും, ഒരിക്കലും ആ വ്യക്തി അഭയത്തിന് യോഗ്യനല്ല. ഒരു കാരണവശാലും ഉള്ളിൽ പക സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുമായി സഹകരിക്കരുത്, അത് അപകടം ചെയ്യും. ആ പക ഏത് സമയം ആരെ നേരെയും തിരിയും. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പക സൂക്ഷിക്കും, നിങ്ങൾ ചിലപ്പോൾ അത് പുറത്ത് കാണിക്കത്തില്ല, ഉള്ളിൽ പക വയ്ക്കും. പുറമേ നമ്മൾ ഗാന്ധിയായിരിക്കും. വളരെ അപകടമാണ്. ഏത് സമയം അത് ആരെ നേരിലും തിരിയും. അപ്പോൾ അങ്ങനെ ഉള്ളിൽ പക വയ്ക്കുന്ന വ്യക്തികളെ മാറ്റി നിർത്തുക. പകയുടെ ആവശ്യമില്ല, നമ്മൾ ബോധവാനായിരിക്കും വേണം. പേപ്പട്ടി കണ്ടാൽ തിരിച്ചറിയണം ഇത് പേ ഉള്ളതാണ്. അതിന് ചില അടയാളങ്ങളുണ്ട്. പേപ്പട്ടി കണ്ടാൽ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മളവിടെ കരുതല വേണ്ടത്. ഉള്ളിൽ പകയുടെ ആവശ്യം, അതിനോട് പക, അതതിൻ്റെ സ്വഭാവമാണ്. പേയെന്ന് പറയുന്ന അതിന് വന്ന ഒരു അസുഖമാണ്, അതിന് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പക വയ്ക്കാതിരിക്കുക, കരുതലോടെ ഇരിക്കുക. കടി കൊള്ളാതിരിക്കണമെങ്കിൽ അതേ പറ്റും, വേറെ വഴിയില്ല. അല്ല, പേപ്പട്ടിയുടെ കൂടെ പേപ്പട്ടി എടുത്ത് വയറ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിനെ കൊല്ലാൻ പറ്റിയെന്നിരിക്കും, പക്ഷെ ചിലപ്പോൾ നമ്മളും ചെത്തുന്നിരിക്കും. എന്തുകൊണ്ട്? അത് കടിച്ചു കഴിഞ്ഞാൽ വിഷം തന്നെയാണ്. എവിടെ കടിക്കുന്നു എന്നനുസരിച്ചാണ്. തലയിലാണ് കടിക്കുന്നതെങ്കിൽ അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, കാലിൽ കടിച്ചാൽ മരുന്നുണ്ട്. ഇതുകൂടെ അറിഞ്ഞിരിക്കണം. പേപ്പട്ടി തലയിൽ കടിച്ചാൽ അതിന് മരുന്നില്ല. അപ്പോൾ പേപ്പട്ടി എടുത്ത് ഗുസ്തി പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പേ പിടിച്ച് ചാവും. അപ്പോൾ അതിൽ നല്ല എന്താണ്? മരത്തിൽ കയറിയിരിക്കുക എന്നുള്ളതാണ്, ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നത് വരെ. തീർച്ചയായിട്ടും വാക്കുകൊണ്ട് മുറിവേപ്പിക്കുക, മനസ്സുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരാളെ കുറിച്ച് വിദ്വേഷം ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. ഹിംസ ചിലരുടെ സ്വഭാവമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ ഹിംസ വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ച് തിരിച്ച് ഹിംസ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അവരെ യോഗശാസ്ത്രത്തിൽ പറയും എന്താണ്? അവിടെ ഉദാസീനനായിരിക്കുക, അതിനൊരു വിഷയമാക്കാതിരിക്കുക. ആ വ്യക്തിയെ നമ്മൾ അവഗണിക്കുക ഒരു പരിധിവരെ. പൂർണ്ണമായും അത് ശരിയല്ല, ഒരു പരിധിവരെ നമുക്ക് വ്യക്തിയെ അവഗണിക്കാം. അത് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാക്കാതിരിക്കും. പക്ഷേ ഏത് സമയവും അപകടകാരിയെ ആക്രമിക്കുമെങ്കിൽ നമ്മൾ കരുതലോടെ ഇരിക്കണം. എന്തായാലും ശരി, നമ്മുടെ ഉള്ളിൽ പക കൊണ്ട് നടക്കാൻ പാടില്ല. പക ഒരിക്കലും നല്ലതല്ല. അങ്ങനെ ഒരുവന്റെ ഉള്ളിൽ പകയുള്ള ഒരുത്തനെ ഒരിക്കലും ആശ്രയിക്കരുത്. അവനെന്താണ്? ഒരിക്കലും ശരണ്യനല്ലേ. എന്തുകൊണ്ട്? അവന് ഇന്നൊരാളോട് പകയായിരിക്കും, നാളെ ആ പക നമ്മുടെ നേരെയും തിരിയാം. ആരെ നേരെയും അവൻ തിരിയാം. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ പറയുന്നു, ഇപ്പൊ ഒരാൾക്ക് തന്നെ ചോദ്യം ചെയ്യുന്നവരെ, താൻ ശരിയിൽ നിന്ന് പറയുന്നവരെ പുറത്താക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നാളെ ഞാനിന്നിപ്പോ എന്താണ്, ഇന്നിപ്പോ എന്നെ പുറത്താക്കുന്നില്ല, ഞാനിന്ന് അയാളെ കൂടെ ചേർന്ന് നിൽക്കുകയാണ്. അപ്പൊ നാളെ എന്റെ നേരെയും അത് വരാം, നാളെ എന്നെയും പുറത്താക്കും. എന്തുകൊണ്ട്? ആ വ്യക്തിയുടെ ഉള്ളിൽ പകയുള്ള വ്യക്തിയാണ്. ഇതാരെ നേരെയും തിരിയാം, തനിക്ക് അനുകൂലമല്ലെന്ന് കണ്ട ആരെയും പുറത്താക്കും. അതിന് ഇത്രയേ ഉള്ളൂ, തനിക്ക് അനുകൂലമല്ലെന്ന് കാണുക, ഉടനെ അവനെ പുറത്താക്കും. വേറെ ആരും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിന് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം ഒരുത്തൻ എത്ര അസാന്മാർഗീയമായി ഇവിടെ ജീവിച്ചാലും ശരി, മനസ്സിലായോ, തനിക്ക് അനുകൂലമാണെങ്കിൽ അവനോട് കൂട്ടുകൂടി അവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യും. അത് ഞാൻ ഇവിടുത്തെ കാര്യം പറയാണ്. ഇവിടെ ഈ പുറത്താക്കുന്ന ഒരു ശൈലി കുറച്ചു കാലമായിട്ടുള്ളതാണ്. ഇവർ ഈ പുറത്താക്കുന്ന ആരെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഏറ്റവും അസാന്മാർഗികമായി ജീവിക്കുന്ന ഒരാൾ അനുകൂലമാണെങ്കിൽ അവനെല്ലാ സംരക്ഷണവും ഒരുക്കി കൊടുക്കും, അവന് കാശ് കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും. തനിക്ക് അനുകൂലമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉടനെ അവനെ രാഷ്ട്രീയ അനുകരണത്തിലൂടെ അവനെ പുറത്താക്കാനുള്ള കരുനീക്കങ്ങൾ നടത്തും. അപ്പോൾ വളരെ വികൃതമായ വികലമായ രാഷ്ട്രീയ അനുകരണങ്ങളാണ്. ഒരാധ്യാത്മിക പ്രസ്ഥാനത്തിൽ ഒരിക്കലും ചേർന്നതല്ല. അപ്പോൾ ഒരുത്തനെ, തനിക്കെതിരായ ഒരുത്തനെ പുറത്താക്കാൻ വേണ്ടി ഈ അസാന്മാർഗീയനായവനെ കൂട്ടുപിടിക്കും, അവൻ്റെ സഹായത്തോടൊരു പുറത്താക്കും. അവൻ എത്ര കാലം തനിക്ക് അനുകൂലമായിരിക്കുമോ അത്രയും കാലം അവൻ സുരക്ഷിതനായിരിക്കും, അവൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും. അപ്പോൾ അവിടെ ധർമ്മത്തിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും യാതൊരു വിലയില്ല. ഇവിടെ പൊതുവെ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. അതിവിടുത്തെ കാര്യം തന്നെ ഞാൻ പറയുന്നു, പൊതു സ്വഭാവം അങ്ങനെയാണ്. അതേ ഈ ഒരു പുതിയൊരു ശൈലി ചുവരി കൊണ്ടുവന്നാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തിയുള്ളതെന്ന്, ഈ അസാന്മാർഗികത ഉള്ളവർക്കാണ് ഇതിനൊക്കെ ശക്തി കൂടുതലുള്ളത്. നേരെ ജീവിക്കുന്നവന് ശക്തി കുറവായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അവൻ്റെ ശക്തി കൂടെ പ്രയോജനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും? തനിക്ക് അനിഷ്ടമായവനെ പുറത്താക്കും. അതൊക്കെയാണ് ഹിംസ. അങ്ങനെയുള്ളവരെ ഒരിക്കലും എന്താണ് ശരണ്യരല്ല, അങ്ങനെ ഉള്ള സ്വഭാവമുള്ളവർ അവരെ ഒരിക്കലും ആശ്രയിക്കാൻ പാടില്ല. പക ഉള്ളിൽ വയ്ക്കുന്നവനെ ആശ്രയിക്കാൻ പാടില്ല. അപ്പൊ മുമ്പ് പറഞ്ഞു വന്ന കാര്യം, നമ്മൾ ധർമ്മപ്രചരണം നല്ലത് തന്നെയാണ്. ധർമ്മപ്രചരണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട്? സ്വന്തം ആവശ്യത്തിന് വേണ്ടി, കാശ് സമ്പാദിക്കാൻ വേണ്ടി മാത്രമാകും. നമ്മുടെ ആവശ്യത്തിന് കാശ് വേണം, കാശ് വേണ്ടെന്നൊന്ന് ഞാൻ പറയുന്നില്ല. സമ്പത്തൊക്കെ മനുഷ്യന് ആവശ്യമാണ്, അവൻ്റെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ആവശ്യമാണ്. പക്ഷെ അത് പൈസ സമ്പാദിക്കുന്ന തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഒരാൾക്ക് പൈസ സമ്പാദിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ അതെങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം. നമ്മൾ സമ്പാദിക്കുന്ന പൈസ മറ്റുള്ളവർക്ക് വേണ്ടി എത്ര ചിലവാക്കും, അവിടെയാണ് പ്രശ്നം. അങ്ങനെ ചിലവാക്കിയെന്നൊക്കെ സമ്പാദിക്കും, ഓരോരുത്തരും കഴിവനുസരിച്ച് സമ്പാദിക്കും. കാരണം ഇനിയിപ്പോൾ സന്യാസം എന്നൊക്കെ പറയുന്നത് പഴയ രീതിയിലുള്ള സന്യാസം ഒന്നുമില്ല. ഇന്ന് സന്യാസം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ എന്തായിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞാൽ, ഇന്ന് സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ സന്യാസം എന്ന് പറയും, ഇന്നത്തെ സന്യാസം എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണ്, ഒരു തൊഴിലാണ്. അതിനപ്പുറം സന്യാസത്തിൽ വരെ കാര്യമൊന്നുമില്ല. മറ്റേതൊരു തൊഴിലും ചെയ്യുന്നത് പോലെയുള്ള ഒരു തൊഴിലാണ് ഇന്നത്തെ സന്യാസം എന്ന് പറയും. നിങ്ങൾ അങ്ങനെ അംഗീകരിച്ചില്ലെങ്കിലും അതാണ്, മനസ്സിലായോ? നമ്മൾ ഒരു പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറായെന്നവരില്ല. പക്ഷെ സന്യാസം എന്ന് പറയുന്ന ഒരു തൊഴിലാണ്, മറ്റേത് തൊഴിലും പോലെ. നിങ്ങളിപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗത്തിൽ പോയിരിക്കുന്നതും അല്ലെങ്കിൽ പ്രൈവറ്റ് എന്തെങ്കിലും ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്നതും അതുപോലെയൊക്കെ തന്നെയാണ് സന്യാസം. ഒരു തൊഴിലിനപ്പുറം ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം നിങ്ങൾ സന്യാസിയായി എന്ന് പറയും, നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ദിവ്യത്വമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. മറ്റേത് തൊഴിലും ചെയ്യുന്ന പോലെ ഒരു തൊഴിൽ. മറ്റുള്ളവരൊക്കെ ഒരു ഓരോരുത്തരും തൊഴിൽ തേടി എവിടെ പോകുന്നു, പി എസ് സി പരീക്ഷ എഴുതുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നു. നിങ്ങൾ തൊഴിൽ തേടി ആശ്രമത്തിൽ വന്നു, ഇത്രയേ ഉള്ളൂ. തൊഴിൽ അന്വേഷിച്ച് എവിടെ വന്നു, ആശ്രമത്തിൽ വന്നു, ഒരു തൊഴിൽ ചെയ്തു. പിന്നെ പക്ഷെ അതിലൊരു ഒരു മഹത്വം ഉണ്ട്. എന്താണോ, എന്താണ് ആ മഹത്വം അറിയില്ലേ? ആ തൊഴിൽ ചെയ്തിട്ടും അറിയത്തില്ല. ആ വേറൊന്നും ചിന്തിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് പറയുന്ന ചിന്തിച്ചാൽ ആ തൊഴിലിന്റെ മഹത്വം എന്ന് വെച്ചാൽ ഈ തൊഴിലിനൊരു ഡിസിപ്ലിൻ ഉണ്ട്, ആ ഡിസിപ്ലിൻ അവൻ ശീലിക്കും, അവൻ പരിപാലിക്കണം അവന്റെ ജീവിതത്തിൽ. ഈ തൊഴിലിൻ്റെതായൊരു ഡിസിപ്ലിൻ ഉണ്ട് എന്ന് വെച്ചാൽ അച്ചടക്കം, ആ അച്ചടക്കത്തിൽ ഈ തൊഴിൽ മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ ഇത് മഹാബോറായി പോകും. ഇത്രയേ ഉള്ളൂ. അതിനപ്പുറം ഇതിൽ വേറെ ഇതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഈ പ്രത്യേക വേഷമൊക്കെ ചുറ്റി കിടന്ന് ദിവ്യന്മാരെന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഒരുത്തലിനും ഒരു ദിവ്യത്വമില്ല. മറ്റു ജോലിയിൽ നിന്ന് ഈ ജോലികളെന്ന് വെച്ചാൽ ഇതിന്റെ ഡിസിപ്ലിൻ കൃത്യമായി പാലിക്കുക. ഇതിനൊരു നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ട്, ആ ഡിസിപ്ലിൻ അനുസരിച്ച് ജോലി ചെയ്യുക. അത് വേറെ ആർക്കും നിങ്ങളെ കൊണ്ടുവയ്ക്കാൻ പറ്റിയ ഡിസിപ്ലിൻ അല്ല ഇത്, മനസ്സിലായോ? വേറെ ആരെങ്കിലും നിങ്ങളുടെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ സ്വയം തീരുമാനിക്കുന്ന ചില ഡിസിപ്ലിനിൽ ഈ ജോലി ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ്, നല്ലൊരു ജോലിയാണ്. അങ്ങനെയുള്ള ഡിസിപ്ലിൻ പാലിക്കുമെങ്കിൽ മാത്രമേ ഈ തൊഴിൽ ഏറ്റെടുക്കാവൂ, ഇല്ലെങ്കിൽ പണിക്ക് പോകരുത്. അല്ലെങ്കിൽ പിന്നെ ഈ പണി ചെയ്യാൻ. അപ്പൊ ആ ഡിസിപ്ലിൻ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്, അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല. സന്യാസത്തിലെ അച്ചടക്കം എന്താണ്, അത് ആ അച്ചടക്കം അനുസരിച്ച് പോവുക. അതിൽ വീഴ്ച വന്നാൽ പ്രശ്നമാണ്, പിന്നെ ഈ തൊഴിൽ ചെയ്യാൻ പറ്റില്ല, ചെയ്തു കഴിഞ്ഞാൽ അത് നാറും, മഹാമോശമാണ്, ബോറാണ്. അതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ സന്യാസത്തെ അങ്ങനെ കണ്ടാൽ മതി. അധികം കഴിഞ്ഞ് സന്യാസത്തിനൊന്നും യാതൊരു ഇന്നത്തെ കാലത്ത് അതിന് യാതൊരു പ്രസക്തിയില്ല. പക്ഷെ നമ്മളുടെ ആ ഡിസിപ്ലിൻ നഷ്ടപ്പെട്ടു പോകുന്നു പലപ്പോഴും. നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു പിടിക്കുക, അല്ല വേറെ വഴിയൊന്നുമില്ല. നഷ്ടപ്പെട്ടു പോയാൽ, പക്ഷെ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നൊരു സ്വഭാവമായി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, ഗുരുതരമായ പ്രശ്നമാണ്. അതാണ് പിന്നെ ഈ സമൂഹം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇന്നും ബോധമില്ലാത്ത മനുഷ്യരോടുണ്ട് ഈ ലോകത്ത്. അവർ വിചാരിക്കും നിങ്ങളെ കാണുമ്പോൾ നിങ്ങളൊക്കെ എന്തോ ദിവ്യന്മാരാണെന്ന്. അത് അവരുടെ വിവരക്കേടാണ്, അത് നമ്മൾ തിരിച്ചറിയണം. ഈ സമൂഹത്തിന് ബോധമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. നിങ്ങളെയൊക്കെ വലിയ പടങ്ങളൊക്കെ അടിച്ച് കട്ടൗട്ടൊക്കെ അടിച്ചു വെച്ചിട്ട് ഇതെന്തോ ഒരു ഭയങ്കര സംഭവമാണെന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. ഈ കട്ടൗട്ടുകളൊന്നും ഒരു കാര്യമില്ല, അവനവന് തന്നെ അറിയാം ഇതിലൊന്നും വലിയ കാര്യമില്ല. ആ ഒരു തിരിച്ചറിവ് കൂടെ ഉണ്ടായി എന്നിട്ടെന്ത് വേണം, ആ ഡിസിപ്ലിന് പോയി കഴിഞ്ഞാൽ പ്രശ്നം നല്ലതാണ്, നല്ലൊരു തൊഴിലാണ്, മറ്റേത് തൊഴിലിനെ കാണും, വേറെ ഏതൊരു തൊഴിലിനെ കാണും നല്ല ഇതാണ്. അല്ല, അത് ഇവിടെ സന്യാസി എന്ന് വെച്ചാൽ CA2 സംസ്കാരമാണ്. CA2 എന്ന് പറയാമോ എന്നറിയത്തില്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ അധിക്ഷേപിക്കുന്നതായിപ്പോ. ഇവിടുത്തെ സന്യാസിമാരുടെ സംസ്കാരം എന്ന് പറയുന്നത് എന്താണോ, വാടാ പോടാ എന്നുള്ള സംസ്കാരമാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് CA2 എന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. കാരണം അവരിൽ നല്ലവരുണ്ട്, മനസ്സിലായി? പെട്ടെന്ന് പഴയവര് കേട്ട് കേൾവി വെച്ച് പറഞ്ഞാണ്, അവർ നല്ല ആൾക്കാരുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല. എവിടുന്നോ കേട്ട എന്റെ മനസ്സിൽ നിന്ന് ഒന്നാണ്, ഞാനത് നിരുപാധികം പിൻവലിച്ചിരിക്കുന്നു. അതിനേക്കാളും മോശമാണ് ഇവിടുത്തെ സന്യാസിമാരുടെ വാടാ പോടാന്നുള്ള സംസ്കാരമാണ്. നീ ആരുടെ മറ്റവനെ പരസ്പര ബഹുമാനം, പരസ്പര എന്താണ് അംഗീകരിച്ചുള്ള ഒരു പോക്ക് അതിവിടെ ഉള്ളവർക്ക് അറിയത്തില്ല. ഇടാ പോടാന്നുള്ള ഒരു വേറും തരന്താണ് അത്, എവിടെ കാണും? വേറെ ഒരു സമൂഹത്തിന് ഞാൻ കണ്ടിട്ടില്ല, ഇത് വേറെ ഒരു സമൂഹത്തിനും കണ്ടിട്ടില്ല. അവർക്കും ഒരു പരസ്പര ബഹുമാനം ഉണ്ടാവും. ഇവിടെ അത്രയും അധപ്പതിച്ച ഒരു സംസ്കാരമാണ് ഈ ഇടാ വാടാ പോടാന്നുള്ള സംസ്കാരം, കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന സംസ്കാരം, അത് വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. അപ്പോൾ അത് മാറ്റേണ്ടതാണ്. ഒന്നുമില്ല, നിങ്ങൾ ബഹുമാനിക്കണ്ട, ആരെയും അങ്ങോട്ട് പോയി ബഹുമാനിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെയും ബഹുമാനിക്കണ്ട. പക്ഷെ എന്താണ് ഒരു പെരുമാറ്റത്തിലൊരു മാന്യതയെന്ന് ഞാൻ പറയുന്നില്ല. സാധാരണ മനുഷ്യർ ചെയ്യുന്ന ഒരു പെരുമാറ്റച്ചട്ടം അതെങ്കിലും വേണ്ടതാണ്. ഇതൊക്കെ ഇനി ആര് ആരെ പഠിപ്പിക്കാനാ? അത്രയും അതപ്പൊതിച്ചു പോയി. അത് ശരിയാണ്, താനെ എന്തായാലും മനസ്സിലാക്കത്തില്ല. ആ പറഞ്ഞു ശരിയാണ്, കാര്യങ്ങളറിയാം, താനെ മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞില്ലേ. അത് ശരിയാണ്, അതിനൊക്കെ ഒരു മാറ്റം വരുമോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറയുകയാണ്. അപ്പോ വലിയ മാന്യതയും വലിയ ആദരവും ഒന്നും ആരോടും കാണിക്കണ്ട. എന്നാലും ഒരു സാമാന്യമേ, സമൂഹത്തിൽ മനുഷ്യരെങ്ങനെ പെരുമാറുന്നു അങ്ങനെയെങ്കിലും പെരുമാറാൻ ഉണ്ടായി. അതുപോലെ ഉണ്ട്, അങ്ങനെ അത് പതിച്ചു. അപ്പോ ഇതാണ്, എന്താണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന, ഇതാണ് ആരെ ആശ്രയിക്കണമെന്നുള്ളതാണ്. പകയുള്ളവനെ ഒരിക്കലും ആശ്രയിക്കരുത്, പക നല്ലതല്ല. അവനെ ആശ്രയിച്ച് ആ പക, അവന് വേറെ ആരോടെങ്കിലുമുള്ള പക നാളെ നമ്മുടെ നേരെയും തിരിയും, നമ്മളും ആ പകയ്ക്ക് ഇരയാകേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഉള്ളിൽ സൂക്ഷിക്കുന്നവനെ ആശ്രയിക്കാൻ പാടില്ല. ഇപ്പോ നമ്മൾ ഗുരുവിനെ ആശ്രയിക്കുന്നു, ഗുരുവിനെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സാമ്പ്രദായികമായ കാഴ്ചപ്പാടും വിശ്വാസവും തന്നെ എന്താണ്, ഗുരു സാക്ഷാത് പരബ്രഹ്മം. ഗുരുവിനെ പരബ്രഹ്മമായി കണ്ടാണ്, ഗുരുവിനെ ഒരു എന്താണ് ശരീരരൂപത്തിൽ കണ്ടിട്ടല്ല, പ്രതിമയുടെ രൂപത്തിൽ കണ്ടിട്ടല്ല ഗുരുവിനെ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. ഗുരുവിനെ പരബ്രഹ്മമായിട്ട് ഈശ്വരനായി കണ്ടിട്ടാണ് ഗുരുവിനെ ആരാധിക്കുന്നത്. നമ്മൾ ഈ സമൂഹത്തിൽ പരസ്പരം നമ്മൾ സഹകരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ വ്യക്തികളെയാണ് ആരാധിക്കുന്നത്, വ്യക്തികളെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പൊ ആ വ്യക്തികളെ ആശ്രയിക്കുന്നിടത്ത് എന്താണ്, അവിടെ അന്ധമായ ആരാധന വേണ്ട, അന്ധമായ ആശ്രയവും വേണ്ട. വ്യക്തികളെ അന്ധമായി ആശ്രയിക്കുന്ന കാര്യം, ഓരോരുത്തരും അവനവന്റെ സ്വതന്ത്രമായ ബുദ്ധിയിലും സ്വതന്ത്രമായ കാഴ്ചപ്പാടിലും വളരാനാണ് ശ്രമിക്കേണ്ടത്. അത് പൂർണ്ണമെന്നല്ല പറയും, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലൂടെ വളരാൻ ശ്രമിക്കണം. നമ്മുടെ സ്വതന്ത്രമായ കാഴ്ചപ്പാടെല്ലാം ശരിയായിക്കൊള്ളണമെന്ന് അർത്ഥമില്ല, പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വളർത്തി നമ്മൾ വളരാൻ ശ്രമിക്കണം. അപ്പോൾ അവിടെ പരസ്പര ആശ്രയം എന്ന് പറയുന്നത് പരസ്പര സഹവർത്തിത്വമാണ്. സഹവർത്തിത്വം എന്ന് എന്താണ്, പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവും, അത് ഒരാൾ വേറൊരാളെ അന്ധമായി ആശ്രയിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും വേണം. ഇപ്പം നിങ്ങളൊരു മുറിയിൽ മൂന്ന് പേര് താമസിക്കുന്നു, മൂന്ന് പേര് താമസിക്കുമ്പോൾ നമ്മൾ അമ ശരിയല്ല എന്ന് പറഞ്ഞ് ഒരാളെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമൊന്നുമില്ല, മറിച്ച് എങ്ങനെ മൂന്ന് പേരും പരസ്പരം സഹകരിച്ച് ഒരു മുറി പങ്കിട്ട് പോകാമെന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതാണ് ഞാൻ പണ്ട് ഇവിടെ വന്ന സമയത്ത്, വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ട് വന്ന സമയത്ത് എന്നെ ഒരു ചെറിയ മുറി, ഇന്നത്തെ ആ ചെറിയ മുറി, നമ്മുടെ ഉള്ളിലാ ചെറിയ മുറി ഉണ്ടല്ലോ, അതിന് അതിന് രണ്ട് കട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടു പേർക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നെയും വേറെ സ്വാമിയും കൂടെ ആ മുറിയിലാക്കി, മറ്റേ സ്വാമിയും കൂടെ. അങ്ങനെ ഞങ്ങൾ അന്ന് ഞാൻ ആദ്യം വരികയാണ് ആ മുറിയിലേക്ക്, ഒരു മുറി രണ്ട് കട്ടിലിങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അന്നൊരു മീറ്റിംഗാണ്. മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളെ രണ്ടുപേരും കൂടെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ മറക്കത്തുണ്ട്. രണ്ടുപേരും കൂടെ പറഞ്ഞ ആശ്ശേരി നിങ്ങൾ രണ്ടുപേർക്കും ആ റൂമാണ് അവിടെ പോയി താമസിക്കുക. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചൊക്കെ വന്നു. മുറിക്കകത്തേക്ക് കയറി ഉടനെ തന്നെ ഈ കൂടെ വന്ന സ്വാമി എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് കട്ടിലുകളൊക്കെയാണ്. അപ്പോൾ അതിന് തന്റെ തോളി കിടന്ന ഒത്തിരിയും എടുത്തിട്ട് ഒരു കട്ടിലിട്ട് ബുക്ക് ചെയ്ത്, എന്നുവെച്ചാൽ സൗകര്യപ്രദമായ കട്ടിൽ ബുക്ക് ചെയ്ത്. ഞാനത് കണ്ടപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി. കാരണം സാറിന് നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ട്രെയിനിൽ കയറുമ്പോഴത്തേക്ക് സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ സാധനം എടുത്ത് അതി വയ്ക്കും എന്ന് വെച്ചാൽ അതിൻ്റെ ഉദ്ദേശം വേറെ അതി കയറരുത്. ആശ്രമത്തിൽ സന്യാസിമാരാണ്, അവിടെ പോലും എന്ത് ചെയ്താണ്, പരസ്പരം ഷെയർ ചെയ്യുകയല്ല അവിടെ ചെയ്യുന്നത്, പിന്നെ എന്താണ് പിടിച്ചെടുക്കുകയാണ്, ഒരു തുണിയിട്ട് പിടിച്ചെടുക്കുന്ന ആ സംസ്കാരം. കുറേ കാലം, എത്രയോ കാലം, പിന്നെ ഒരു മുറി ഒഴിവരുന്നവരെ രണ്ടു മൂന്ന് വർഷം ഈ ബുക്ക് ചെയ്ത ആളിൻ്റെ കൂടെ ഞാൻ മുറി താമസിച്ചു. അപ്പോൾ പല പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നീട് ഒരു മുറി ഒഴിയുന്നത് വരെ വളരെ കാലം അവിടെ താമസിച്ചു. നമുക്കങ്ങനെ താമസിക്കേണ്ടി വരും. അങ്ങനെ കാരണം പരസ്പര നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അവൻ ശരിയല്ല, ഞാൻ ശരിയാണ്, അവനോടൊപ്പം എനിക്ക് പറ്റില്ല, ഈ ഒരു മനോഭാവം മാറ്റണം. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ക്രമേണ ക്രമേണ അവനെ മനസ്സിലാകണം, മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, മറ്റുള്ളവർക്ക് എന്താണ് അസൗകര്യം. അങ്ങനെയല്ല, തന്നിൽ വിശുദ്ധിയെല്ലാം ആരോപിക്കുക, ഞാൻ യോഗ്യനാണ്, അവ യോഗ്യനല്ല, അതുകൊണ്ട് അവനും എനിക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാഴ്ചപ്പാട് മാറ്റിയതിന് ശേഷം പരസ്പരം എങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പഠിക്കുന്നത് എന്ന് ക്രമേണ അത് മനസ്സിലാക്കിയെടുക്കണം. പിന്നെ ഞങ്ങൾ വളരെ കാലം സൗഹൃദമായിട്ട് തന്നെ കഴിഞ്ഞത്, പിന്നെ ആ ഷെയറിങ് ആയി. ആദ്യം ഈ പിടിച്ചെടുക്കൽ കഴിഞ്ഞ് പിന്നെ ഷെയറിങ് ആയി, പ്രശ്നമില്ലാതെ വന്നു. അപ്പം അങ്ങനെ നമ്മൾ പരസ്പരം എന്ത് ചെയ്യണം, ഈ ഷെയറിങ് എന്ന് പറയുന്ന ഒന്നുണ്ട്, കൈയടക്കലല്ല അത്, മറ്റുള്ളവരുമായിട്ട് നമ്മൾ ക്രമേണ ക്രമേണ അത് പഠിച്ചെടുക്കണം, എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യം. ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ അതൊക്കെ പഠിച്ചെടുക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരുത്തിന് അസൗകര്യം ഉണ്ടാകാതെ അവനോടൊപ്പം ജീവിക്കാനും നമുക്ക് കഴിയണം. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിയുമ്പോൾ നമുക്ക് അസൗകര്യം ഉണ്ടാകാതെ ജീവിക്കാൻ അവനും പഠിക്കും. അപ്പം മനുഷ്യരാണ് പരസ്പരം വിട്ടുവീഴ്ചകൾ. എന്താണ് സഹകരണമൊക്കെ സാധ്യമാണ്, തീർച്ചയായും അസാധ്യമായ കാര്യങ്ങളല്ല. പിന്നെ തീരെ അസാധ്യമായി വരുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അപ്പം പിന്നെ അതിൻ്റെ പരിഹാരം നോക്കണം. പക്ഷെ ആദ്യം സഹകരിക്കാനുള്ള സാധ്യതകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിസ്സഹകരണത്തിലേക്ക് മാറാവൂ. ആദ്യം തന്നെ നിസ്സഹകരണം പാടില്ല. നമുക്ക് സഹകരിക്കാനുള്ള സാധ്യതകൾ എത്രമാത്രം ഉണ്ട് അതൊക്കെ പരിശോധിക്കും. പരിശോധിച്ച് ശരി, അങ്ങനെ സാധ്യമല്ലാതെ വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, അത് അവസാനത്തെ നിലപാടാണ് നിസ്സഹകരണം എന്ന് പറയും. അതുകൊണ്ട് പരസ്പരം ആശ്രയിക്കുക എന്ന് വെച്ചാൽ പരസ്പരം സഹകരിക്കുക, അല്ലാതെ ഒരാൾക്ക് നമ്മൾ നമ്മളെ കൊണ്ട് സമർപ്പിക്കുന്നതല്ല, അതിൻ്റെ ആവശ്യമല്ല. പരസ്പരം ഷെയർ ചെയ്യുന്നിടത്താണ് ഞാൻ നിങ്ങളെ ആശ്രയിച്ചാൽ നിങ്ങൾ എന്നെ ആശ്രയിക്കേണ്ടി വരും. പരസ്പരം ആശ്രയിക്കാം, അത് കഴിയുമെങ്കിൽ അതൊരു വലിയ നേട്ടമാണ്, കഴിയില്ലെങ്കിൽ അത് നമ്മുടെ ഒരു ന്യൂനതയാണ് എന്ന് മനസ്സിലാക്കണം. ഞാൻ ഒരു ഉദാഹരണമായി പറഞ്ഞാണ്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾക്ക് ഇങ്ങനെയുള്ള സഹകരണങ്ങൾ വേണ്ടി വരും. അതിൽ നമ്മൾ പരാജയപ്പെടുന്നിടത്ത് പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് അകൽച്ചയാണ്. ഇതെല്ലാം നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ടി വരും. ശരി.